മധു നാമ പഞ്ചമുദ്രമ ഭാഷ്യം. ഇത് കേവലം കർമ്മനിരപേക്ഷം അമൃതത്വ സാധനം തന് വക്തവ്യമിതി. മൈത്രേയി ബ്രാഹ്മണം ആരബ്ധം. കർമ്മനിരപേക്ഷമായ അമൃതത്വ സാധനം ജ്ഞാനം, കർമ്മനിരപേക്ഷമായ അമൃതത്വത്തിന്റെ സാധനം കേവലം ആണ്, മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. അതിന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് തൻ വക്തവ്യമിതി മൈത്രേയി ബ്രാഹ്മണം ആരബ്ധം ഈ ഭാഗം. തച്ച ആത്മജ്ഞാനം, എന്താണ് അമൃതത്വ സാധനം? ആത്മജ്ഞാനം സർവസന്യാസ അംഗവിശിഷ്ടം എന്ന് പറഞ്ഞ് കർമ്മനിരപേക്ഷമാണ്. കർമ്മവുമായി യാതൊരു ബന്ധവുമില്ല. അതിനുവേണ്ടിയാണ് അടുത്ത് പറയുന്നത് സർവസന്യാസ അംഗവിശിഷ്ടം. സർവസന്യാസം ആകുന്ന അംഗത്തോടുകൂടി ഇതാണത്. ഭാഷകാരൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ആത്മബോധം. അത് ആ തന്നിനുള്ള ഇവിടെ ശ്രോതാവും ആ ശ്രോതാവിനുള്ള കർത്തൃത്വം, ആ കർത്തൃത്വത്തെ തുടർന്ന് വരുന്ന കർമ്മം, ഇതിനെല്ലാം നിഷേധിക്കും. തന്നിൽ കർത്തൃത്വത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കർമ്മമില്ല. അതുതന്നെ സർവസന്യാസം എന്ന് പറയുന്നതാണ്. കർത്തൃത്വത്തെ നിഷേധിക്കുന്നതുകൊണ്ട് ശേഷിക്കുന്നതാണ്. തന്നിൽ കർത്തൃത്വമില്ല എന്നുള്ള ബോധത്തിൽ കർത്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും അവിടെ നിലനിൽപ്പില്ല. ഏതെങ്കിലും ഒരു കർമ്മത്തെ ഒഴിവാക്കുകയല്ല, ഏതെങ്കിലും ഒരു കർമ്മത്തെ മാറ്റിവെക്കുകയല്ല, ചെയ്യാതിരിക്കുകയല്ല, മറിച്ച് ആ കർത്തൃത്വത്തെ നിഷേധിക്കുന്നതിലൂടെ വരുന്ന കേവലമായ സ്ഥിതി. അതാണ് കേവലം, കേവലമായ സ്ഥിതി. അത്തരത്തിലുള്ള ഒരു സന്യാസം എന്നാണ് ഇവിടെ പറയുന്നത്. അത് ആത്മബോധം കൊണ്ട് വരുന്ന സന്യാസമാണ്. കർമ്മത്തെ അങ്ങനെ ഒഴിവാക്കി വെക്കുന്നതോ വേണ്ടാന്ന് വെക്കുന്നതൊന്നുമല്ല. കർമ്മത്തെ ഒഴിവാക്കാം, അത് ഈ ആത്മബോധത്തിനുള്ള ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് ഒരാൾക്ക് കർമ്മങ്ങൾ ചെയ്യാതിരിക്കാം. പക്ഷെ അതൊക്കെ ബാഹ്യമായ സന്യാസം. ഇവിടെ പറയുന്നതല്ല, അറിവിന്റെ തരത്തിലുള്ള സന്യാസത്തെ കുറിച്ച് പറയും. അറിവിന്റെ തരത്തിലുള്ള സന്യാസം തന്നിലുള്ള ആ കർത്തൃത്വത്തെ നിഷേധിക്കുന്നതാണ്, അതിനപ്പുറം വേറൊന്നുമില്ല. ആ കർത്തൃത്വ നിഷേധത്തോടുകൂടി സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം അത് ദൃഢമാകുന്നു. ആത്മനിജ വിജ്ഞാതി സർവവിധം വിജ്ഞാതം ഭവതി. അങ്ങനെ സ്വസ്വരൂപത്തെ അറിയുമ്പോൾ ദൃഢമായ ബോധത്തിന് സർവമിതം, അടുത്ത മധുബ്രാഹ്മണത്തിൽ ചർച്ച ചെയ്യുന്നു ഇതിനെക്കുറിച്ചാണ്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച്. ഇതെല്ലാം അവിടെ വിജ്ഞാതമായി തീരുന്നു. ആത്മന് വിജ്ഞാതെ തന്നെക്കുറിച്ച് താൻ ആരാണെന്ന് വ്യക്തമായി കഴിയുമ്പോൾ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നവൻ, ശ്രവണം മനനം എല്ലാം അനുഷ്ഠിക്കുന്നവന് എന്താണ് തന്റെ സ്വരൂപം എന്ന് വ്യക്തമാകുമ്പോൾ, അതുവരെ തന്നെ അന്യമായി അറിഞ്ഞിരുന്നു, അതാണ് സർവവിധം. അതുമെല്ലാം വ്യക്തമാകുന്നു, വിജ്ഞാതമാകുന്നു. ആത്മാജപ്രിയ സർവസ്മാത് മനസ്സിലാകുന്നു, എനിക്ക് ഏറ്റവും പ്രിയതമമായിരിക്കുന്നത് താൻ തന്നെയാണ്. സർവസ്മാത് പ്രിയ, മറ്റെന്തിനേക്കാളും പ്രിയമായിരിക്കുന്നത് താൻ തന്നെയാണ്. കാരണം താൻ ആനന്ദസ്വരൂപമാണ്, അതുകൊണ്ട് പ്രിയം തന്റെ സ്വരൂപമാണ്. തസ്മാത്മാ ദ്രഷ്ടവ്യ സജ ശ്രോതവ്യൂ മന്ദവ്യൂ നിധ്യാസിതവീതിജ ദർശന പ്രകാര ഉക്ത. ആത്മാ അത്യന്തം പ്രിയമായതുകൊണ്ട്, താൻ തനിക്ക് ഏറ്റവും പ്രിയമായതുകൊണ്ട് ദർശന ശ്രവണ മനനങ്ങളെല്ലാം തന്നിൽ തന്നെ. അതാണ് ദർശനത്തിന്റെ ഉപായം, ആത്മബോധത്തിന്റെ ഉപായം, ശ്രവണ മനന നിധ്യാസനങ്ങൾ. അക്കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാ പറയുന്നത്. ഇവിടെ ആത്മാവ് സ്വയം ജ്ഞാനസ്വരൂപമായിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ താൻ ഈ ശ്രോതാവ് സ്വയം ജ്ഞാനസ്വരൂപമായിരിക്കുന്നുണ്ട്. അതിന് വേറെ ദൃഷ്ടാന്തമില്ല, ഇന്നതുപോലെ എന്ന് പറയാൻ കഴിയത്തില്ല. ഏത് ദൃഷ്ടാന്തം കൊടുത്താലും അവിടെയൊക്കെ പോരായ്മ വരും. സ്വർണത്തിന്റെ ദൃഷ്ടാന്തം എടുത്ത് പറയുന്നു, സ്വർണം അറിയുന്നു എന്താണ്, ആഭരണങ്ങളെല്ലാം സ്വർണം തന്നെ. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല, കാരണം എന്തുകൊണ്ട്? സ്വർണത്തിനങ്ങനെ അറിയാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ പറയാറുണ്ടെങ്കിലും അതിനൊരു അപൂർണതയുണ്ട്. ജലമറിയുന്നു, തിരകളെല്ലാം താൻ തന്നെയാണ്, അത് പൂർണ്ണമായി ശരിയല്ല, കാരണം ജലത്തിനങ്ങനെ അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അറിയുക എന്ന് പറയുന്ന ഒന്നും അത് തന്നിന് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, ഈ ജീവനിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ടവിടെ അറിയുന്നതിനുള്ള ഉപായങ്ങൾ, ദർശനപ്രകാരങ്ങൾ അതിവിടെ മാത്രമേ ഉള്ളൂ. ശ്രവണ മനന നിധ്യാസനങ്ങൾ അതിന് വേറെ ഒരു ദൃഷ്ടാന്തവും പറയാനുണ്ട്, ഒന്നിനും അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ആത്മശബ്ദം പറയുന്നത്, തസ്മത് ആത്മാ, നീ കേൾക്കുന്നവൻ. അറിവ് സ്വസ്വരൂപമായിരിക്കുന്നവൻ, അവന് സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തിന് ഈ ഉപായങ്ങൾ, ശ്രവണം മനനം നിധ്യാസനങ്ങൾ ഇതെല്ലാം ആകാം. തത്ര ശ്രോതവ്യ ആചാര്യ അഗമാഭ്യാം, ഈ ശ്രവണ മനനങ്ങളിൽ ആദ്യം വരുന്ന ശ്രവണം അത് ആചാര്യനിൽ നിന്നും ആഗമത്തിൽ നിന്നും ശ്രുതി ശാസ്ത്രം. എവിടെ ആചാര്യനെ കുറിച്ച് പറയുന്നു അവിടെയുള്ള ഭാഷകാരം പറയും ആചാര്യ ആഗമാഭ്യാം. ആചാര്യൻ എന്ന് മാത്രം പറഞ്ഞാലെന്താ? ആചാര്യൻ എല്ലാ വിദ്യകൾക്കും ആചാര്യന്മാരുണ്ട്, നാനാവിദ്യകളുണ്ടല്ലോ, ചന്ദോഗ്യത്തിനും മറ്റും പറഞ്ഞതുപോലെ അതിനെല്ലാം ആചാര്യന്മാരുണ്ട്. പക്ഷെ അതുപോലെ ഇവിടെ ആഗമത്തിൻ്റെ താല്പര്യത്തെ അറിഞ്ഞവനായിരിക്കണം ഉപദേശിക്കുന്നു, ശ്രുതിയുടെ താല്പര്യത്തെ അറിഞ്ഞു. ശ്രുതിയുടെ താല്പര്യം ആത്മബോധത്തിലാണ്. അതുകൊണ്ട് ആഗമത്തെ കൂടി പറയും, ആചാര്യൻ എന്ന് പറയുമ്പോൾ ആഗമത്തെ കൂടി പറയും. ആഗമം എന്ന് മാത്രം പറഞ്ഞാലോ, ആഗമം അതിൻ്റെ താല്പര്യം മനസ്സിലാക്കാൻ ഒരാളില്ലെങ്കിൽ പിന്നെ ആഗമം എന്താ? ഒരു ശബ്ദം, ഒരു ശബ്ദ സമൂഹം, അതേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടും ഒരുമിക്കണം, ആചാര്യാഗമാഭ്യാം. ശ്രോതവ്യ മന്തവ്യ തർക്കത, പിന്നെ മനനം. യുക്തി അനുസരിച്ചുള്ള മനനം, തർക്കമനുസരിച്ച്, തർക്കത്തിനനുസരിച്ച്, യുക്തിക്കനുസരിച്ചുള്ള. അത് ശ്രുതി തന്നെ യുക്തിയെ പറയുന്നുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്, തത്രജ തർക്ക യുക്ത ആത്മീയ വേദം സർവം. എന്റെ യുക്തികൾ പറഞ്ഞു ചാന്തോക്യത്തിനും മറ്റും, ആത്മീയ വേദം സർവം, സർവവും ആത്മാവ് തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇനി പ്രജ്ഞാദസ്യ ഹേതുവചനം, ആത്മീയ സാമാന്യത്വം, ആത്മീയ ഉദ്ഭവത്വം, ആത്മീയ പ്രളയത്വം, ഇതെല്ലാം ആത്മാവാണ്. അതിന് യുക്തി പറഞ്ഞു എന്താണ്? ആത്മീയ സാമാന്യത്വം എല്ലാം ആത്മാവ് എന്ന് പറയുന്ന ആ സത്തെ, സ്വസത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രകടമാകുന്നതെല്ലാം സ്വസത്തയിൽ നിന്ന് പ്രകടമാകുന്നു, ഇതെല്ലാം സ്വസത്തയിൽ തന്നെ വിലയിക്കുന്നു. അതുകൊണ്ട് എല്ലാം ആത്മാവ് തന്നെ, അത് സത്തയെന്നോ അറിവെന്നോ ആനന്ദമെന്നോ എല്ലാ തരത്തിലൂടെ പറഞ്ഞു. അനന്ത ദിവഖലിമാനുഭൂതാനി എന്നെല്ലാം അവിടെ വിശദീകരിച്ചു. അപ്പോൾ ഒന്നിൽ നിന്നെല്ലാം പ്രകടമാകും, അവിടെ തന്നെ വിലയിക്കുന്നു, അതിൽ തന്നെ നിലനിൽക്കുന്നു. അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ഉണ്മ, അതിൻ്റെ സ്ഥിതി, അത് ഇതിനെ ആശ്രയിച്ചിട്ടാണ്. അതൊക്കെ യുക്തികൾ. അപ്പോൾ ഈ ശ്രോതാവ് ഈ യുക്തികളിലൂടെ നിശ്ചയിക്കുന്ന എന്താണ്? തന്നിൽ നിന്നാണ്, തന്റെ പരമാർത്ഥ സ്വരൂപത്തിൽ നിന്ന്. അതിനാണ് ആത്മാവെന്ന് പറയുന്നത്. സ്ഥിതിയും ഉത്പത്തിയും ലയവും എല്ലാം തന്നെ ആശ്രയിച്ചിട്ടാണ്. ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്ത കാര്യങ്ങൾ പറയുകയാണ്. അതിൽ ഇവിടെ അവസാനം എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യം പറഞ്ഞു സവിജ്ഞേഹ ആത്മാ സവിജ്ഞേഹ എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു യേന ഇത് സർവം വിജാനാതി തം കേന വിജാനീയ. അടുത്തു പറഞ്ഞു ഒരിടത്ത് പറഞ്ഞു സവിജ്ഞേഹ, ഇവിടെ പറഞ്ഞു കേന വിജാനീയ. സ്വയം വിജ്ഞാതാവായിരിക്കുമ്പോൾ ഇവന് പിന്നെ അറിയുന്നവനാരാണ്, എന്തുകൊണ്ടാണ് അറിയുന്നത്? ശ്രവണ മരണങ്ങളെല്ലാം നിർദ്ദേശിക്കുകയും പിന്നീട് പറയുകയും ചെയ്യും. എന്താണോ ഇതിനറിയാൻ ആരും പിന്നെ എന്തിനാ ശ്രവണ മരണങ്ങൾ? അപ്പൊ എന്താണ് വിജ്ഞാനം എന്നുള്ളതിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. ഇത് വിജ്ഞേഹ എന്ന് പറയുമ്പോൾ നാനാ വിഷയങ്ങളെ താൻ അറിയുന്നത് പോലെ ഇതിനെയും തൻ്റെ അറിവിന് വിഷയമാക്കാം, തനിക്ക് ഗ്രഹിക്കാൻ പറ്റും എന്ന് തോന്നാം. അതങ്ങനെയല്ല, അത് സാധ്യമല്ല. അല്ല പിന്നെ വിജ്ഞേയ എന്നെന്തിനു പറഞ്ഞു? അത് പറയാതിരിക്കാനും വയ്യ. എന്തുകൊണ്ട്? തന്നെ കുറിച്ചുള്ള അജ്ഞാനമുണ്ട്. ശ്രോതാവിന് താൻ ആരാണെന്ന് അറിയാൻ കഴിയുന്നില്ല. അപ്പൊ തന്നെ സംബന്ധിച്ച് അജ്ഞാനമുണ്ട്, സ്വാനുഭവമാണ്. അജ്ഞോഹം, ഞാൻ അജ്ഞനാണ്. ബാഹ്യമായ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമുക്കറിയില്ലെങ്കിൽ അത് അറിയേണ്ടതാണെന്ന് പറയാം. അറിയാത്ത ഏത് വസ്തുവിനെ സംബന്ധിച്ചും പറയാം, അതറിയില്ല, അതുകൊണ്ട് അറിയേണ്ടതാണ്. എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അത് ശരിയാണ്. ഒരു വിഷയത്തെ അറിയേണ്ടതെന്ന് പറയുമ്പോൾ അതിന് കാരണം അതിനെ സംബന്ധിച്ച് അറിവില്ലായ്മ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ അറിയാത്തത് കൊണ്ടാണ്. തന്നെ സംബന്ധിച്ച് ശ്രുതി പറയുന്നു വിജ്ഞേഹ എന്ന് പറഞ്ഞാൽ തീർച്ചയായും തന്നെ സംബന്ധിച്ചുള്ള അജ്ഞാനമുണ്ട്, തന്നെ അറിയുന്നില്ല. അതുകൊണ്ട് വിജ്ഞേയഹ എന്ന് പറയേണ്ടി വരുന്നു. ഇത് പറയുന്ന സംസാരമാണ്, സംസാരം ദുഃഖകരമാണ്. അതിന് കാരണം ആത്മബോധമില്ലായ്മയാണ്. പിന്നെ ജീവൻ സ്വയം ദുഃഖത്തെ അനുഭവിക്കുന്നു, ബന്ധനത്തെ അനുഭവിക്കുന്നു. അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ അത് അറിവില്ലായ്മയാണ്. അറിവ് കൊണ്ട് അറിവില്ലായ്മ നശിക്കുന്നു. അതുകൊണ്ട് അറിയേണ്ടതാണ്, അറിഞ്ഞേ തീരൂ. അതിന് ശ്രവണ മനനങ്ങളെല്ലാം വേണം എന്ന് വിജ്ഞേഹ എന്ന് പറയുന്നു. അത് അറിവില്ലായ്മ അല്ലെങ്കിൽ അജ്ഞാനസ്വ അനുഭവമായതുകൊണ്ടാണ് വിജ്ഞേയ എന്ന് പറയേണ്ടി വരുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ മറ്റു വിഷയങ്ങളെ അറിയേണ്ടതുപോലെ ഇതും അറിയേണ്ട ഒന്നാണ് എന്ന് ധരിക്കാതിരിക്കാൻ വേണ്ടി അടുത്ത് പറയുന്നു കേന വിജാനീയ. അങ്ങനെ ബഹിർമുഖമായി വിഷയഗ്രഹണം പോലെ ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് എന്താ? അങ്ങനെ വിഷയത്തെ ഗ്രഹിക്കുന്നത് പോലെ ഒരു അറിവ് ഇവിടെ സംഭവിക്കുന്നില്ല. കേന വിജാനിക്ക, അതിനെ അറിയുന്നതിന് അസ്വയം അറിവും അറിയുന്നവനുമായി ഇരിക്കുന്നത് കൊണ്ട് അതിനെ അറിയാൻ അറിവിൽ നിന്ന് അന്യമായൊരു കാരണമില്ല. അസ്വയം അറിവായിരിക്കുന്നു. ഇവിടെ ശ്രോതാവ് തന്നെ വെളിപ്പെടുന്നതിന് വേറെ യാതൊരു ഉപായങ്ങളുമില്ല. ശ്രവണ മനനാദികളിലൂടെ അതാ ബോധിക്കേണ്ടത്. അനുരുപായങ്ങളിലൂടെയും തന്നെ തനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. അതെന്താ? മറ്റു വിഷയങ്ങളിലെല്ലാം ശ്രവണ മനങ്ങളിലൂടെ അറിവുണ്ടാകുന്നുണ്ടല്ലോ. അന്യമായ ഏത് വിഷയത്തെ സംബന്ധിച്ചും ശ്രവണ മനനങ്ങളിലൂടെ ആ വിഷയത്തെക്കുറിച്ചുള്ള നിശ്ചയാത്മകമായ ജ്ഞാനം ഉണ്ടാകും. തന്നെ സംബന്ധിച്ച് എന്തുകൊണ്ടത് സാധിക്കില്ല? അത് പറഞ്ഞു അത് വിജ്ഞാതാവാണ്, അത് വിജ്ഞാന സ്വരൂപമാണ്. വിജ്ഞാന സ്വരൂപമായതുകൊണ്ട് അവിടെ അത് ആവശ്യമില്ല, അത് സാധിക്കില്ല. അന്യായമായ വിഷയങ്ങളെപ്പോലെ അതിനെ ഗ്രഹിക്കാൻ കഴിയില്ല. അത് ഗ്രഹിക്കാൻ കഴിയാത്തതാണെങ്കിൽ പിന്നെ ശ്രവണാദികളുടെ ആവശ്യമുണ്ട്. എന്തിനത് വിജ്ഞേയമെന്ന് പറഞ്ഞു? അതിന് കാരണമാണ് ആദ്യം പറഞ്ഞത് എന്താണോ, തന്നെ സംബന്ധിച്ച് അജ്ഞാനമുണ്ട്, അജ്ഞാനത്തെ തുടർന്ന് വരുന്ന സംസാരമുണ്ട്, സുഖദുഃഖ അനുഭവങ്ങളുണ്ട്, ബന്ധമോക്ഷ കൽപ്പനകളുണ്ട്. ഇതിനെല്ലാം നിരാകരിക്കുന്നു, തന്നിൽ ഇതിനെല്ലാം നിരാകരിക്കുന്നു. ഇതിനെല്ലാം കാരണമായിരിക്കുന്ന കർത്തൃത്വ ബുദ്ധിയുണ്ട്, അതിനെ തുടർന്ന് വരുന്ന ക്രമങ്ങളുണ്ട്. ഇതിനെയെല്ലാം തന്നെ നിരാകരിക്കാൻ വേണ്ടി പറഞ്ഞു ശ്രോതവ്യൂ മന്ദവ്യൂ നിരിധ്യാസ്തവ്യ. പക്ഷെ അത് മറ്റു വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് പോലെ എന്തുകൊണ്ടാകുന്നില്ല? കാരണം ഇവിടെ തന്നെ നിന്ന് അന്യമായിരിക്കുന്നതാണ് വിഷയങ്ങൾ. അപ്പോൾ തന്നെ നിന്ന് അന്യമായ വിഷയങ്ങളെ കാണുമ്പോൾ അതിൻ്റെ അറിവിന് വേണ്ടി ശ്രവണ മനനങ്ങളെല്ലാം വേണം. തന്നിൽ ശ്രവണ മനനങ്ങൾ എന്ത് ചെയ്യുന്നു? മറ്റു വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതുപോലെ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. മറ്റു വിഷയങ്ങളിൽ ഫലം കൊടുക്കുന്നതുപോലെ ഇവിടെ അത് ഫലം കൊടുക്കുന്നില്ല. ഇതിനെ സാങ്കേതികമായിട്ടൊക്കെ വ്യാഖ്യാനിക്കും ആചാര്യന്മാർ, വൃത്തിവ്യാപ്തി ഫലവ്യാപ്തി എന്നൊക്കെ പറയും. തന്നിൽ അതങ്ങനെ ഫലിക്കത്തില്ല ശ്രവണമനനം. മറ്റു വിഷയങ്ങളിൽ ഒരു വിഷയത്തിൻ്റെ വ്യക്തത ഉണ്ടാക്കുന്നത് പോലെ അല്ല ഇവിടെ തന്നെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകുന്നത്. എന്താ വ്യത്യാസം? ഇവിടെ താൻ സ്വയം അറിവായി തന്നെ ഇരിക്കുന്നു, ശ്രോതാവ് സ്വയം അറിവാണ്. അതുകൊണ്ട് ഇവിടെ ഈ ശ്രവണാദികൾ ഫലത്തെ ഉണ്ടാക്കുന്നില്ല. വിഷയങ്ങളിൽ എങ്ങനെയാണോ ഫലത്തെ ഉണ്ടാക്കുന്നത്, വിഷയജ്ഞാനത്തെ ഉണ്ടാക്കുന്നു, വിഷയജ്ഞാനരൂപത്തിലുള്ള ഫലത്തെ ഉണ്ടാക്കുന്നു, അതുപോലെ ഇവിടെ ഉണ്ടാക്കുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഇത് സ്വയം അറിവായിരിക്കുന്നു. പിന്നെ ഇവിടെ എന്തിന് ശ്രവണ മനനാദികൾ? ആ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനാദികളെ നിഷേധിക്കുക, അത് മാത്രം. അത് അറിവായതുകൊണ്ടാണ് അതിനെ പറയുന്നത് സ്വയം പ്രകാശിക്കുന്നത് എന്ന് പറയുന്നത്. അതിനെ ബാധിച്ചിരിക്കുന്ന അജ്ഞാനാദികളെ നിരാകരിക്കുന്നതിന് വേണ്ടി മാത്രം, അറിയാൻ വേണ്ടിയിട്ടല്ല. അതിനു വേണ്ടിയിട്ട് ഇവിടെയും തന്നിലും ശ്രവണാദികൾ ആവശ്യമാണ്, ശ്രവണ മനനങ്ങൾ തന്നിലും ആവശ്യമാണ്. അതിനുവേണ്ടി യുക്തി പറഞ്ഞു, യുക്തിപൂർവ്വം മനനം ചെയ്യുന്നു. തൻ അറിവായതുകൊണ്ട് തന്നെ അവിടെ വിഷയഗ്രഹണം പോലെയുള്ള ഫലം സംഭവിക്കുന്നില്ല. എന്നാൽ ഇവിടെ ശ്രവണാദികൾ ആവശ്യമാണ്, താനും അതിനാണ് ഇവിടെ തർക്കത്തിൻ്റെ ആവശ്യമായി വരുന്നത്. തന്നിലും തർക്കത്തിൻ്റെ ആവശ്യമുണ്ട്. ആ മനനം തുടരുന്നതിന് വേണ്ടിയിട്ടാണ് തുടർന്നു വരുന്ന ഭാഗങ്ങളെന്നാണ്. തത്രായും ഹേതുരസിദ്ധ ഇത്യാശങ്ക്യ ഇവിടെ എന്താണ് ബോധിക്കേണ്ടത്? ആത്മേവേദം സർവം ഇതം സർവം ആത്മാ, ഇതാണ് ബോധിക്കേണ്ടത്. ഇത് സർവം ആത്മാ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലെല്ലാം ആത്മാവെന്ന് പറഞ്ഞ ഒരു വസ്തു നിറച്ചിരിക്കുന്നു എന്നാണ് അല്ല. ആരോടാ പറയുന്നത്? ശ്രോതാവിനോട്. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? ശ്രോതാവ് തന്നെ. അനുഭവവേദ്യമായിരിക്കുന്നതിനെല്ലാം ചേർത്ത് പറഞ്ഞു ഇതം സർവം, എന്തൊക്കെ അറിയുന്നുണ്ടോ താനുൾപ്പെടെ, അതെല്ലാം എന്താണ് ആത്മാ എന്ന് വെച്ചാൽ താൻ തന്നെ, ശ്രോതാവ് തന്നെ. ഈ ഭഗവാൻ അംഗീകരിക്കാൻ പ്രയാസമാണ്. താൻ തന്നെയാണ് സർവമെങ്കിൽ പിന്നെ താൻ എങ്ങനെ, അന്യനെങ്ങനെ ഭിന്നമായിരിക്കുന്നു, താൻ അന്യൻ എന്നുള്ള ഭേദാനുഭവം ഇങ്ങനെ വരുന്നു. ഒരു ഒരു വാചക കസർത്താണ്. ഭേദം അനുഭവസിദ്ധമായിരിക്കെ പ്രത്യക്ഷ സിദ്ധമായിരിക്കും. ഇതും സർവം ഇതെല്ലാം താനാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ ബോധിക്കും? അങ്ങനെ ബോധിക്കുന്നതിന് എന്താ തടസ്സം? ബോധിക്കുന്നതിന് തടസ്സമൊന്നേ ഉള്ളൂ, തന്നെ സംബന്ധിച്ചുള്ള, തന്റെ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനാദി ദോഷങ്ങൾ. അതിനെ നിരാകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്ന തർക്കം. യുക്തിപരമായി ചിന്തിക്കുന്നു, അതങ്ങനെ സംഭവിക്കാമോ? താൻ തന്നെ സർവവുമായിരിക്കുന്നു. അതിന് ആത്മീയ സാമാന്യ ഉദ്ഭവ പ്രളയ ആഖ്യ തദാശങ്ക നിവൃത്യർത്ഥം തത്രയും ഹേതുരസിദ് ഇത്യാശങ്കത്തെ. ആത്മീയവേദം സർവം എന്നുള്ളതിന് നിങ്ങൾ എന്ത് യുക്തിയാ പറയുന്നത്? അതിനെന്തെങ്കിലും യുക്തിയുണ്ടോ? പറയുന്നു ആത്മീയ സാമാന്യ ഉദ്ഭവ പ്രളയം. ആത്മീയത്വം തന്നിലാണ്. താൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവ് സത്ത, അതിലാണ് സർവത്തിൻ്റെയും ഉദ്ഭവം, അതിലാണ് സർവത്തിൻ്റെയും പ്രളയം. അത് സർവാധാരമായിരിക്കുന്ന തന്നിൽ എന്നുകൂടെ കൂട്ടിച്ചേർക്കണം. അല്ല, തന്നിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് വിലയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവഭാവത്തിലിരിക്കുന്ന ഈ അല്പബുദ്ധിയിൽ ഇതെല്ലാം ഉണ്ടാകുന്നു ഇല്ലാതാകുന്നു എന്നൊക്കെ ധരിച്ചു പോകും. അതല്ല ഇവിടെ ശ്രുതി ബോധിപ്പിക്കുന്നത്. ആത്മാ എന്ന് തന്നെ ബോധിപ്പിക്കുമ്പോൾ ഈ ജീവഭാവത്തിലല്ല, മറിച്ച് സർവാത്മഭാവത്തിൽ സർവാധാരമായിരിക്കുന്നത്. അങ്ങനെ സർവാധാരമായിരിക്കുന്ന താൻ, ആ താൻ ഏകനാണ്. ആ ഏകനായിരിക്കുന്ന താൻ തന്നെയാണ് സർവത്തിനും ആധാരമായിരിക്കുന്നത് എന്ന് ശ്രോതാവ് മനസ്സിലാക്കും. താൻ ആത്മീയത്വം, ആത്മീയ സാമാന്യം, അതുതന്നെ സർവസാമാന്യമായിരിക്കുന്നു. താൻ തന്നെയാണ് സർവഭാവങ്ങൾക്കും ആധാരമായി സ്ഥിതി ചെയ്യുന്നത്. അല്ല, ഇതം സർവം ആത്മാവാണ്. അപ്പൊ സർവഭാവങ്ങളായി മാറിയിരിക്കുന്നതും താൻ തന്നെ. തൻ്റെ പരമാർത്ഥമായ രൂപം, തൻ്റെ വാസ്തവമായ രൂപം, തൻ്റെ സർവവ്യാപിയായിരിക്കുന്ന രൂപം, തൻ്റെ സത്താരൂപം, അല്ലെങ്കിൽ തൻ്റെ ജ്ഞാനരൂപം, അങ്ങനെ അത് സർവാധാരമായിരിക്കുന്നു. ആത്മീയ സാമാന്യ ഉദ്ഭവം അതാണ് സർവാധാരമായിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നാണ് സർവം ഉണ്ടായിരിക്കുന്നത്. പ്രളയം അതിൽ തന്നെയാണ് സർവം വിലയിക്കുന്നത്. സർവത്തെയും നമ്മൾ പറയുന്ന പ്രപഞ്ചം എന്നാണ്. ആ പ്രപഞ്ചത്തെ എടുത്തിട്ടാണ് എടുത്ത് ചിന്തിക്കുന്നത്. ആ പ്രപഞ്ചം തന്നിൽ അധിഷ്ഠിതമാണ്, തന്നിൽ നിലനിൽക്കുന്നതാണ്. പ്രപഞ്ച കാരണം താൻ തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ സ്ഥിതിക്കും ഉത്പത്തിക്കും നാശത്തിനും കാരണം താൻ തന്നെയാണ്. ഇതിനെ സംബന്ധിച്ച് വരുന്ന തദാശങ്ക നിവൃത്യർത്ഥം ആത്മീയവേദം സർവം. ഇത് കേവലമായൊരു തത്വം മാത്രമല്ല, ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു, തന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു തത്വം പറയേണ്ട ആവശ്യമില്ല. അത് അന്യമായ വിഷയങ്ങളെ സംബന്ധിച്ചാണ്. ഈ വസ്തു ഇതെന്താണ്, പറയുന്നത് ഇന്ന ഇന്ന വസ്തുക്കൾ കൂടി ചേർന്നതാണ്, അതാണ് അതിൻ്റെ തത്വം. അങ്ങനെ ബാഹ്യമായ പ്രാപഞ്ചികമായ വിഷയങ്ങളെ സംബന്ധിച്ചാണ് തത്വം പ്രസംഗിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താം. ആ ഇതിൻ്റെ തത്വം ഇന്നതാണ്, ഇത് ഇന്നത് കൂടി ചേർന്നതാണ്. അങ്ങനെ പ്രാപഞ്ചികമായ ഏത് വിഷയത്തെക്കുറിച്ചും പറയാം, അതിനാണ് തത്വം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു തത്വമല്ല ഇത്. സാറിന് തത്വം പറയുമ്പോൾ അവിടെ വിഷയമുണ്ട്. ആ തത്വത്തിന് പുസ്തകത്തിന്റെ തത്വം പറയുന്നു, അവിടെ വിഷയമായി പുസ്തകം. ഇതിൽ ചില ഘടകങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടി ചേർന്നാണ് ഇത് ഇങ്ങനെ ആയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ബുദ്ധി ആ വിഷയത്തെ വിശകലനം ചെയ്ത് ഗ്രഹിച്ച് ആ വിഷയത്തിന്റെ തത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ അങ്ങനെ ഒരു തത്വമല്ല ഇത്. കാരണം ഇവിടെ ആ ശ്രോതാവ് സ്വയം അറിവായിരുന്നുകൊണ്ട്, സ്വയം സത്തായിരുന്നുകൊണ്ട് തന്നിലുള്ള ആശങ്കകളെ നിവർത്തിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. പുതുതായ ഒരു തത്വത്തെ വെളിപ്പെടുത്തുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ അറിവ് എന്ന ഈ ആത്മസ്വരൂപം ഇത് അസന്നിഗ്ധമാണ്, ഇതിലാർക്ക് സംശയമില്ല. തന്റെ സത്തയിലാർക്ക് സംശയമില്ല, ബുദ്ധി ജ്ഞാനം ഇതിലാർക്ക് സംശയമില്ല. അസന്നിഗ്ധമായ സ്വസ്വരൂപത്തിൽ അങ്ങനൊന്നും വരത്തില്ല. മറ്റുള്ള വിഷയങ്ങളിൽ വരെ അന്യ വിഷയങ്ങൾ അന്യമായി കാണുന്ന വിഷയങ്ങളെല്ലാം വരാം. അസന്ദിഗ്ധമായിരിക്കുന്ന താൻ, അതിനാണ് ഇവിടെ ആത്മാവെന്ന് പറയുന്നത്. അത് ഇതം സർവം എന്ന് ബോധിപ്പിക്കുകയാണ്. ഇതെല്ലാം അസന്ദിഗ്ധമായിരിക്കുന്ന താൻ തന്നെയാണ്. അതാണ് ഇവിടുത്തെ ആശങ്ക നിവൃത്തി എന്ന് പറയുന്നത്. ഇത് അങ്ങനെ കേവലമായൊരു തത്വമല്ല, ബുദ്ധി വിഷയമാകുന്ന ഒരു തത്വമല്ല, മറിച്ച് ഇത് അനുഭവമാണ്. അതാണ് പറഞ്ഞ അസ്തിത്വത്തിൽ സന്ദേഹമില്ല, അതിനെ നിഷേധിക്കാൻ വയ്യ. എന്തുകൊണ്ട്? ഇത് സ്വാനുഭവമാണ്, ഓരോ ശ്രോതാവിൻ്റെയും അനുഭവം. നമ്മൾ സാധാരണ രണ്ടായി തിരിക്കുമല്ലോ, ഇത് അറിവ്, ഇത് ജഡം എന്ന് രണ്ടായി തിരിക്കുമല്ലോ. ആ ജഡത്തിൽ നിന്ന് വേർതിരിക്കുന്ന അറിവ്, അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. അറിവ്, അറിവിന്റെ അനുഭവം, അങ്ങനെ രണ്ടില്ല. അറിവ് സ്വയം തന്നെയാണ് അനുഭവം. ആത്മാവ്, ആത്മാവിന്റെ അനുഭവം, അങ്ങനെ രണ്ടില്ല. ആത്മാവ് സ്വയം തന്നെ അനുഭവമാണ്, അതുകൊണ്ടാണ് അതിന് ഉണ്ടാകാത്തത്. പക്ഷെ ഇവിടെ പലതരത്തിലുള്ള ആശങ്കകളും, ആത്മാവ് സ്വയം അറിവായിരിക്കുക, എന്നിട്ട് അതേ ആത്മാവ് തന്നെ ശ്രവണ മനനങ്ങൾ അനുഷ്ഠിക്കുക, ആ ആത്മാവിന് തന്നെ ആചാര്യന് ശാസ്ത്രമൊക്കെ വേണ്ടി വരിക, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഈ വിഷയത്തിൽ ആശങ്കകളുണ്ടാവും. ആ ആശങ്കകളെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ഏത് ബ്രാഹ്മണം ആരംഭിച്ച ഈ ബ്രാഹ്മണത്തെ ഇനി പറയാൻ പോകുന്ന ഭാഗം വിശദീകരിക്കുന്നു. ശിവശ്രോതാവ് സ്വയം അറിവായതുകൊണ്ട് ഇത് സദാസ്വയം അനുഭവമായിട്ട് തന്നെ നിൽക്കുന്നു. കേവലം ബുദ്ധിക്ക് വിഷയമാകുന്ന ഒരു തത്വമായിട്ടല്ല. ആത്മീയവേദം സർവമെന്ന് പറയുന്നത് ശ്രോതാവിന്റെ അനുഭവമാണ്. ഒരു ശ്രോതാവ് അവിടെ സ്വയം അറിവായി സർവാധാരമായിരിക്കുന്നു. അത് തന്നെ അറിവിന്റെ അനുഭവം അങ്ങനെ ഒന്നില്ല. അറിവാകുന്ന അനുഭവം അതേ ഉള്ളൂ, അറിവായ അനുഭവം അതേ ഉള്ളൂ. ഈ പൃഥ്വിയാദി സർവ്വവും അത് തന്നെ, അറിവ് തന്നെയാണ്. അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മധുബ്രാഹ്മണം, ഏത് ബ്രാഹ്മണം ആരംഭിച്ചത്, ഈ ബ്രാഹ്മണം. അത് അടുത്ത് വിശദമാക്കുന്നു. യസ്മാത് പരസ്പര ഉപകാരി ഉപകാരകഭൂതം ജഗത് സർവം പൃഥ്വിയാദി. പരസ്പര ഉപകാരി ഉപകാരകഭൂതമാണ് ഈ ജഗത്തല്ല, ഈ സ്ഥൂലമായ ഭാവങ്ങളെല്ലാം, ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന സൂക്ഷ്മമായ ഭാവങ്ങൾ, ഈ സ്ഥൂല സൂക്ഷ്മങ്ങളെ ബന്ധപ്പെടുത്തുന്ന ഈ ജീവഭാവം, ഇതെല്ലാം ഉപകാരി ഉപകാരകമാണ്. ഒന്നും മറ്റൊന്നിന് ഉപകരിച്ചിരിക്കുന്നു, ഒന്ന് സ്വതന്ത്രമല്ല. ബാഹ്യമായ വസ്തുക്കൾ സ്വതന്ത്രമല്ല, ജീവനുമില്ല സ്വാതന്ത്ര്യം. എന്തുകൊണ്ട്? എത്ര കാലം ആ ജീവൻ ഈ ശരീരാഭിമാനത്തോടുകൂടി ഇരിക്കുന്നു അത്രകാലം അതിനുമില്ല സ്വാതന്ത്ര്യം. അഭിമാനം വന്നുപോയി, അഹമസ്മി ഞാൻ എന്നിട്ട് അഭിമാനം വരുമ്പോൾ പിന്നെ എങ്ങനെ സ്വാതന്ത്ര്യം വരും? അതുകൊണ്ട് ഇത് പരസ്പര സാപേക്ഷമാണ്, പരസ്പര ഉപകാരി ഉപകാരകഭൂതമാണ്. ഇവിടെ അടുത്ത് പറയുന്നതാണ്, ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൃഷ്ടിക്കുകയാണ് ജഗത്ത് സർവം. ഈ ജഗത്തിന് ആരാ സൃഷ്ടിച്ചു? അന്വേഷിക്കുകയാണ്, നടക്കുകയാണ്. എങ്ങനെയാ ഇതിന്റെ ജഗത്തിന്റെ കാരണത്തെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ പറയുന്ന ജഗത്തിനെ സൃഷ്ടിച്ച ജഗത്ത് തന്നെയാണ് എന്നാ, മറ്റാരുമില്ല. വേറെ ആരും ഇവിടെ ഇല്ല ജഗത്തിനെ സൃഷ്ടിക്കും. സ്ഥൂലമായും സൂക്ഷ്മമായും കാരണമായും നിന്നുകൊണ്ട് പരസ്പരം സൃഷ്ടിക്കും. ചിത്തായും ജഡമായും നിന്നുകൊണ്ട് പരസ്പരം സൃഷ്ടിക്കുകയാണ്. ഈ സൃഷ്ടിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതിനോട് പറയുന്നു പരസ്പര ഉപകാരി ഉപകാരം. ആ പരസ്പര ബന്ധത്തെ ഇവിടെ പറയും കർമ്മം എന്ന് പറയും. ഈ കസേര ആരാ സൃഷ്ടിച്ചത്? ഈ കസേര സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരാൾ, അയാളാണ് ഈ കസേര സൃഷ്ടിച്ചതെന്ന് പറയും. പക്ഷെ അത് പൂർണ്ണമല്ല, കാരണം ഈ കസേര എനിക്ക് വേണ്ടിയാ സൃഷ്ടിച്ചു കസേര. അത് ചിലപ്പോ ഇതിലിരുന്നതിന്റെ സുഖം അനുഭവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചായിരിക്കും ഈ കസേര, അല്ലെങ്കിൽ ഇതിന്ന് വീണ് കയ്യോ കാലം ഓടിയാൻ വേണ്ടി സൃഷ്ടിച്ചായിരിക്കും. ഏതായാലും ശരി, ഈ കസേരയുമായി ബന്ധപ്പെട്ട സുഖദുഃഖാനുഭവങ്ങൾ ഒരു ജീവന് വേണം. ആ ജീവന് വേണ്ടിയിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിക്കുന്നതിന് ആ ജീവനിൽ നിന്ന് ബാഹ്യമായ ഒരാൾ മാത്രം പോരാ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആ ജീവൻ ഇതുമായി ബന്ധപ്പെടുന്നു? ജീവന്റെ കർമ്മവും വേണം. സൃഷ്ടി എന്ന് പറയുന്നതിന് ആ ജീവന് ആ സൃഷ്ടിയുമായിട്ടുള്ള ബന്ധത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത ചില ഭാഗങ്ങളുണ്ട്. അതിനാണ് കർമ്മം എന്ന് പറയുന്നത്. എവിടെയോ ജനിച്ച ഒരുവൻ എങ്ങനെ ഈ കസേരയിൽ വന്നത്, അത് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന് കർമ്മമെന്ന് പറയുന്നു. അതാണ് കർമ്മം. അപ്പൊ ജീവകർമ്മം അത് മുഖ്യമാണ്. അതാണ് പരസ്പര ഉപകാരി ഉപകാരം എന്ന് പറയുന്നത്. ഒരു ജീവന് ഭോഗ്യമായി എന്താണോ എന്റെ മുമ്പിലുള്ളത് അതിന്റെ സൃഷ്ടിക്ക് ആ ഭോഗഹേതുവായ കർമ്മം കാരണമാണ്. അതൊരു രഹസ്യ നിയമം പിടികിട്ടത്തിൽ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. പരസ്പര അപേക്ഷിതമായിരിക്കും സർവത്ര. ഭോഗ്യവിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളെല്ലാം ഭോഗ്യവിഷയങ്ങളാണ്. അത് സ്ഥൂല സൂക്ഷ്മ കാരണ രൂപത്തിലിരിക്കുന്നു. അപ്പൊ ജീവൻ അനന്തമായ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തമായ വിഷയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ജീവന്റെ മുമ്പിൽ അതാത് വിഷയങ്ങളെ അതാത് സമയത്ത് തരപ്പെടുത്തി കൊടുക്കുന്ന ആരാ? അവന്റെ കർമ്മമാണ്. അല്ലെങ്കിൽ ഈ അനന്തമായ വിഷയങ്ങളെ ആർക്കാ ബന്ധിപ്പിക്കാൻ കഴിയുന്നത്? പ്രതി നിമിഷം വിഷയങ്ങൾ മാറി, പ്രതി നിമിഷം ഭോഗം വിഷയാനുഭവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കൃത്യമായി ജീവന്റെ മുമ്പിൽ ക്രമമായി എത്തിക്കുന്ന എന്താണ്? കർമ്മം. അപ്പോൾ ആ കർമ്മം, ജീവകർമ്മം, ഒരു വിഷയത്തെ സംബന്ധിച്ച് അനന്തമായ ജീവന്മാരുടെ കർമ്മം ഏതുവാണ്, അതാണിത് പരസ്പര ഉപകാരി ഉപകാരം എന്ന് പറയുന്നതിൻ്റെ മുഖ്യമായ. അതുകൊണ്ടാണ് പറയുന്നത് ഈ ജഗത്ത് സൃഷ്ടിച്ച ജഗത്ത് എന്നും മുമ്പ് പറഞ്ഞു. എന്തുകൊണ്ട്? ജഗത്തിന്റെ ഭാഗമാണ് ഈ ജീവൻ, ജഗത്തിന്റെ ഭാഗമാണ് കർമ്മവും. ജഗത്തിന്റെ ഭാഗമല്ലെങ്കിൽ ജഗത്ത് തന്നെയാണ് ഈ വിഷയങ്ങളും. ഇതെല്ലാം ഇങ്ങനെ കൂടിച്ചേരുന്നതാണ് സൃഷ്ടി. അല്ല, ഇതിന്റെ അപ്പുറം ഇതിൽ കർത്തൃത്വം ആരെ ഏൽപ്പിക്കാൻ കഴിയത്തില്ല. അല്ല, ഭഗവാൻ തന്നെ പറയുന്നില്ല, കൈവഴിയുന്നില്ലേ, നമ്മെ കർത്തവ്യോകേഷന. ലോകത്തിൽ ഈശ്വരന് കർത്തൃത്വം ഒന്നിനുമില്ല എന്ന. സ്വഭാവസ്തു പ്രവർത്തത എന്നെല്ലാം പറയുന്നില്ലേ, ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് പരസ്പര ഉപകാരി ഉപകാരക ഭാവത്തിൽ ഇതിങ്ങനെ സ്ഥിതി ചെയ്യുന്നു. യസ്മാത് പരസ്പര ഉപകാരി ഉപകാരഭൂതം ജഗത് സർവം പൃഥിവ്യാദി. സർവജഗത്വം അങ്ങനെ കർമ്മബദ്ധമാണ് ഈ ലോകം. അത് ഈ ലോകത്തെ ബന്ധിച്ചിരിക്കുന്നു. അതിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തനിക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നതാണ് ഭാഷകാരം പറയുന്നേ. നിന്നിൽ കർമ്മമില്ല, കർത്തൃത്വമില്ല. ഇതെല്ലാം എവിടെയാണ്? ഈ ജഗത്തിൽ തന്നെയാണ്. അപ്പൊ പിന്നെ എന്തിനാ ഇതൊക്കെ ആത്മാവിൽ കൊണ്ടുവയ്ക്കുന്നു? അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ ജഗത്തിനെ ആരാ സൃഷ്ടിച്ചത്? ജഗത്ത് തന്നെ. പിന്നെ ജന്മാന്ത്യസ്യതഹ എന്നെല്ലാം പറഞ്ഞത് അതെന്താ അങ്ങനെ പറഞ്ഞത്? ആദ്യം ചർച്ച ചെയ്തതല്ലേ, ജഗത്തിനൊരു കാരണമുണ്ട്, ആ കാരണമാണ് ഈശ്വരൻ എന്നെല്ലാം സാധാരണ പറയാറുണ്ടല്ലോ. മയാധ്യക്ഷേണ പ്രകൃതി സുയതി സചരാചരം. അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണോ എന്റെ സാന്നിധ്യത്തിൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു, അത് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഇവിടെ അത് തന്നെയാണ് ഭാഷകാരം പറയുന്നത്. മയാധ്യക്ഷേണ കർത്തൃത്വം അവിടെയില്ല, അതാ പറയുന്നു. സൃഷ്ടിയുടെ കർത്തൃത്വം സൃഷ്ടിയിൽ തന്നെ പരസ്പരം, പിന്നെ പരസ്പരം കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ചാർവാകനും ഇതുമായിട്ട് എന്താ വ്യത്യാസമൊന്നും ഇല്ല. ചാർവാകൻ ഒരു അധ്യക്ഷനെ സ്വീകരിക്കുന്നുണ്ട്, സൃഷ്ടികർത്താവിനെ സ്വീകരിക്കുന്നില്ലെന്ന് പോട്ടെ, ഒരു അധ്യക്ഷനെ അവിടെ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയാണ്. യക്ഷലോകെ പരസ്പര ഉപകാരി ഉപകാരകഭൂതം തദ്ദേക കാരണപൂർവകം ഏകസാമാന്യാത്മകം ഏകപ്രളയം ച ദൃഷ്ടം. ഇവിടെ അധ്യക്ഷനായിട്ടൊന്നുണ്ട്, അതാണ് ഇവിടെ ശ്രോതവായിരിക്കുന്നത്. മുമ്പ് പറഞ്ഞു ജ്ഞാതാവ് വിജ്ഞാതാരം അരേഖ്യേന വിജാനീയ അവിജ്ഞാതാവായിരിക്കുന്നവൻ. അവിടെ ഈ ലോകം പരസ്പര ഉപകാരി ഉപകാരകഭൂതം, ഉപകാരി ഉപകാരക ഭാവത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പരസ്പര കാര്യകാരണ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ജഗത്ത് ജഗത്തിന് കാരണമെന്ന് പറയുമ്പോൾ ചോദിക്കും, ജഗത്തിലെ ഏതംശം ഏതിന് കാരണം എന്ന് ചോദിക്കും. ഇന്നത് ഇന്നതിനൊന്ന് കാരണമെന്ന് പറയാൻ പറ്റുമില്ല. ഇത് പരസ്പരം കാര്യ കാരണമാണോ? ഒന്ന് മറ്റൊന്നിന് കാരണവും അത് മറ്റൊന്നിന് കാര്യവുമാണ്. പരസ്പരം കാര്യകാരണ രൂപത്തിലിരിക്കുന്നുണ്ട്. അല്ലാതെ ഒന്നിനെ നോക്കിയെടുത്ത് വെച്ച് ഇത് കാര്യവും മറ്റൊന്നും കാരണം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇവിടെ ജഗത്തെന്ന് പറയുമ്പോൾ ഈ ജീവഭാവം ഉൾപ്പെടെയുള്ള എല്ലാത്തിനും ചേർത്തിട്ടാ പറയുന്നത്. സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളെല്ലാം ചേർത്തിട്ടാ പറയുന്നു. അതുകൊണ്ടാണ് പരസ്പരം എന്ന് പറഞ്ഞത്. ഒന്ന് മറ്റൊന്നിന് കാര്യകാരണ രൂപത്തിലിരിക്കുന്നു. കാര്യം തന്നെ കാരണമാകുന്നു, കാരണം തന്നെ കാര്യമാകുന്നു. ജഗത്ത് രഹസ്യം ജഗത്തിൽ തന്നെ, അല്ല ജഗത്തിന് പുറമേ ഇല്ല. ഭൗതികമായി ഇതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർ ഈ ജഗത്തിൽ തന്നെ കാരണത്തെ കണ്ടെത്തുന്നു. അവർ പറയുന്നു ഇന്നതിന് കാരണമില്ലാതാണ്. നമ്മളും പറയാറില്ലേ, പാത്രത്തിന് കാരണം പുലാലനാണ്, വസ്ത്രത്തിന് കാരണം നൂലാണ്. ജഗത്തിൽ തന്നെ കാര്യകാരണ ബന്ധത്തെ കണ്ടെത്തുന്നു. ജഗത്തിന് ബാഹ്യമായിട്ടല്ല. പക്ഷേ അതിന്റെ സാന്നിധ്യം കൊണ്ട് അതിനെയും കാരണമെന്ന് പറയും. അതാണ് ജന്മാന്തിസ്യത ഇവിടെയെല്ലാം പറയുന്നത്. ശാസ്ത്രയോനിത്വ അവിടെയെല്ലാം പറയുന്നതാണ്. അത് വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ കാരണമായതുകൊണ്ടല്ല, അതുകൊണ്ടാണ് അതിന് അധ്യക്ഷം എന്ന് പറയുന്നത്. തദ്ദേകകാരണപൂർവകം ഏകസാമാന്യാത്മകം ഏകപ്രളയം ച ദൃഷ്ടം. ഈ ജഗത്തിങ്ങനെ പരസ്പര ഉപകാരി ഉപകാരക ഭാവത്തിലിരിക്കുന്നുണ്ടെങ്കിലും ഇത് ഈ ശ്രോതാവിന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ജ്ഞാതാവിന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന സത്ത അല്ലെങ്കിൽ അറിവ് അതിനാശ്രയിച്ച് നിലനിൽക്കുന്നു. അങ്ങനെ തദ്ദേക കാരണകം പറയുന്നു, പല ഭാഗത്തും പറയാം. അതിന് കാര്യമൊന്നോ കാരണമൊന്നോ പറയാൻ വയ്യ, അതല്ല ഇവിടെ ജഗത്തിലാണ്. എന്നാലും അതിനെ കാരണമൊന്നു പറയാം. ഇതെന്നെ തന്നെ ആശ്രയിച്ചല്ലേ നിലനിൽക്കുന്നു. തന്നെ സ്വയം സർവാധാരമായി മനസ്സിലാക്കിയാൽ എല്ലാം തന്നെ ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് തന്നെ സ്വീകരിക്കേണ്ടി വരും. മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്തതാണ്, ആ തുര്യന്റെ സ്പന്ദനമാണ് ഇതെല്ലാം. തുര്യൻ സർവാധാരമായിരിക്കുന്നു എന്നവിടെ പറഞ്ഞു. ഇവിടെ വേറെ തരത്തിൽ പറയുന്നു, ഏകസാമാജ്ഞാത്മകം, ഏകസത്ത അനുവിദ്ധമായിരിക്കുന്നു, ഏതൊക്കെ ചൈതന്യ അനുവിദ്ധമായിരിക്കുന്നു. ഏക സത്തയെ ഏക ചൈതന്യത്തെ ആശ്രയമായിരിക്കുന്നു. സത്തയും ചൈതന്യം ഇവിടെ രണ്ടല്ല, ആശ്രയിച്ചിരിക്കുന്നു എന്ത് ജഗത്ത്. ഏകപ്രളയം ഇതിനാശ്രയിച്ച് ഈ ജഗത്തിൽ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പരസ്പര ഉപകാരോപകാര അഭാവത്തിൽ. തസ്മാത് ഇതമൊക്കെ പ്രതിവ്യാധി ലക്ഷണം ജഗത് പരസ്പര ഉപകാര ഉപകാരകത്വ തഥാഭൂതം ഭവതും അർഹത്തെ. ഒരു പരമതത്വത്തെ അത് കാരണമോ കാര്യമോ ഒന്നുമല്ല, അതാണ് തന്റെ സ്വരൂപം, അതാണ് സർവത്തിന്റെയും സ്വരൂപം, അതാണ് സർവാധാരം. ആ പരമതത്വത്തെ ആശ്രയിച്ചിട്ട് ഇവിടെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിവാദികൾ പരസ്പരം ഉപകാര ഉപകാരഭാവത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിനൊരു തത്വത്തെ, ഇതിന്റെ നിലനിൽപ്പിനൊരു തത്വത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. ആ തത്വം വേറൊന്നുമല്ല, താൻ തന്നെയാണ്. അപ്പൊ തന്നെ ആശ്രയിച്ചിട്ടാണ് ഈ ജഗത് സൃഷ്ടിസ്ഥിതി ലയങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ എന്താണ് ഇതെല്ലാം? എന്താണ് തഥാഭൂതം ഭൈതുമർഹതി? ഇതെല്ലാം ഏതിനെ ആശ്രയിച്ചാണോ ഇതെല്ലാം നിലനിൽക്കുന്നത് അത് തന്നെയാണ് ആത്മീയവേദം സർവം. അതിന് വ്യാഖ്യാനിക്കുകയാണ്, ഇത് സർവം ആത്മാ. പരസ്പരം ആശ്രയിച്ചുകൊണ്ട് ഈ കാണുന്നതെല്ലാം എന്തിനെ ആശ്രയിക്കുന്നുവോ അത് തന്നെയാണ് ഈ കാണുന്നതെല്ലാം. എന്നാലേ അദ്വൈതം ശരിയാവത്തുള്ളൂ. തഥാഭൂതം ഭവിതു അർഹതി. ഏഷ ഹ്യർത്ഥോ അസ്മിൻ ബ്രാഹ്മണേ പ്രകാശ്യതി. ഈ അർത്ഥം എന്താണ്? ആത്മീയവേദം സർവം, ഇതെല്ലാം ആ തത്വം തന്നെയാണ്, ഇതെല്ലാം ആ പരമാർത്ഥം തന്നെയാണ് എന്നുള്ള കാര്യം ആണ് ഈ ഭാഗത്തിൽ വ്യക്തമാക്കുന്നത്. ഇനി മറ്റൊരു തരത്തിൽ ഇതിനെ വിശദീകരിക്കുന്നു, അഥവാ ഈ മധുബ്രാഹ്മണം എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്നു. ആത്മീയവേദം സർവവിധി പ്രതിജ്ഞാദസ്യ ആത്മ ഉത്പത്തി സ്ഥിതി ലയത്വം ഹേതുമുക്ത്വ പുനരാഗമ പ്രധാനേന മധുബ്രാഹ്മണേന പ്രതിജ്ഞാദർത്ഥസ്യ നിഗമനം കറിയതി. മുമ്പ് പറഞ്ഞു ആത്മീയവേദം സർവം, ഇതെല്ലാം ആത്മാവാണെന്ന് പറയുന്നതിനൊരു യുക്തിയുണ്ട്, അതിന്റെ പിന്നിലൊരു തത്വമുണ്ട്. എന്തുകൊണ്ട് ഇതെല്ലാം തന്നെ ആശ്രയിച്ചാൽ നിലനിൽക്കുന്നു? താൻ ഉണ്ടെങ്കിൽ തന്നെ ആശ്രയിക്കുന്ന എന്തെങ്കിലും നിലനിൽക്കും? ഒന്നിനും നിലനിൽക്കാൻ കഴിയത്തില്ലല്ലോ. താൻ നിലനിന്നാലേ തന്നെ ആശ്രയിക്കുന്നതല്ല നിലനിൽക്കും. ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റും. തന്നെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നു. ഇവിടെ താനെന്ന് പറയുന്നത് ശ്രുതി ആണ് പറയുന്നത്, താൻ താൻ എന്ന്. ഈ പറയുന്നതെല്ലാം ആ ശ്രോതാവിനെ ഉദ്ദേശിച്ചിട്ടാണ്, ആരാണോ കേൾക്കുന്നവൻ അവനുദ്ദേശിച്ച് പറയുക. താനോ അല്ല, നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്നത് താനെന്നുള്ള അർത്ഥത്തിലല്ല. ആ ശ്രോതാവിനൊരു സ്വരൂപമുണ്ട്, അതാണ് താൻ. ശ്രോതാവിന്റെ വാസ്തവ സ്വരൂപം അതാണ്. ഇതം സർവം, ഇതാണ് പ്രതിജ്ഞ. ആ പ്രതിജ്ഞയെ സാധൂകരിക്കുന്നതിനുള്ള മറ്റ് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു, ചർച്ചകളാണ് നടത്തുന്നത്. താർക്കികന്മാരുടെ ശൈലി പറയുകയാണ്, ആത്മീയ വേദ സർവവിധി പ്രതിജ്ഞാദസ്യ ആത്മ ഉത്പത്തി സ്ഥിതി ലയത്വം വേദം ഉക്ത്വ ആത്മ ഉത്പത്തി സ്ഥിതി ലയത്തുകയും തന്നിൽ നിന്നാണ് ഉത്പത്തി സ്ഥിതി ലയങ്ങളെല്ലാം സംഭവിക്കുന്നത്. തന്നെ സർവാധാരമായി ഗ്രഹിച്ചു കഴിഞ്ഞാൽ തന്നിൽ നിന്ന് തന്നെയാണ് ഉത്പത്തി സ്ഥിതി ലയങ്ങൾ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും. അങ്ങനെ സ്വീകരിക്കുന്നു. അല്ലാതെ പരിച്ഛിന്നമായ ജീവഭാവത്തിലല്ല പറയുന്നു താനും. ഇപ്പോൾ തന്നിൽ പറയുകയാണ്, എന്താണ് ഈ ഉത്പത്തി സ്ഥിതി ലഹേതുത്വം തന്നിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. ഈ ജഗത്ത് പരസ്പരം ഉപകാരി ഉപകാരഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു. ഇത് പല ഭാഗത്തും പറയുന്നു, ഇതോ വായുമാനി ഭൂതാനി ജായന്തി എന്നെല്ലാം പറയാറുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ വീണ്ടും പറയുന്നു, മറ്റൊരു പ്രക്രിയ അനുസരിച്ച് പറയുന്നു. ആത്മ ഉത്പത്തി സ്ഥിതി ലഹേതുത്വം അത് പറഞ്ഞിട്ട് പുനരാഗമ പ്രധാനേന മധുബ്രാഹ്മണേന പ്രതിജ്ഞാദസ്യ അർത്ഥസ്യ നിഗമനം, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ നിഗമനത്തെ പറയുന്നു, വീണ്ടും ഏറ്റു പറയുന്നു. അതാണ് ഇവിടെ നിഗമനം എന്ന് പറയുന്നു, പറഞ്ഞതിനെ വ്യക്തമാക്കി പറയുന്നു. താർക്കികന്മാരുടെ ഒരു ശൈലിക്കനുസരിച്ച് ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. തഥാ ഹി നൈയായികയിരുക്കം, നൈയായികന്മാർ പറയുന്ന എന്താണ്, ഹി ത്വപദേശാത് പ്രജ്ഞായാഹ പുനർവചന നിഗമനം. ഒരു അല്പം തർക്കശാസ്ത്രത്തിന്റെ ഭാഗമാണ് അവരുടെ ഒരു ശൈലിയെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. തർക്കശാസ്ത്രം മനസ്സിലാക്കാത്തവർക്ക് അവിടെ അല്പം ബുദ്ധിമുട്ട് തോന്നും. പറയാൻ പോയാൽ പിന്നെ അത് ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഹേതുവിനെ ആശ്രയിച്ചിട്ട് ഒരു സാധ്യത്തെ പറഞ്ഞിട്ട് വീണ്ടും അതിനെ പറയുക, അതാണ് നിഗമനം. ആ താർക്കികന്മാർ പറയും പഞ്ചാവയവങ്ങളെന്ന് പറയും, പ്രതിജ്ഞ ഹേതു ഉദാഹരണം ഉപനയം നിഗമനം. പരാർത്ഥാനുമാനത്തിൽ അവർ പറയുന്ന പഞ്ചാവയവങ്ങൾ അത് എന്തിനു വേണ്ടിയാണ് അവരുപയോഗിക്കുന്നത്? ഊഹത്തിലൂടെ ഹേതുവിലൂടെ ഊഹിച്ച് യഥാർത്ഥമായ അനുഭവത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത്. അതുപോലെ ഇവിടെയും പറയുന്നതേ ഉള്ളൂ. മുമ്പ് പറഞ്ഞത് കാര്യങ്ങളുടെ നിഗമനമാണ് ഇവിടെ പ്രതിജ്ഞാത അർത്ഥസ്യ നിഗമനം. അതായത് മുമ്പ് പറഞ്ഞു എന്താണ്, ആത്മീയവേദം സർവം, അതൊരു പ്രതിജ്ഞ. തർക്കം പറയുന്ന പോലെ പർവ്വതു വന്യമാൻ എന്ന് പറഞ്ഞൊരു പ്രതിജ്ഞ. പിന്നീട് പറയുന്നു തസ്മാത് തഥ, അതുകൊണ്ട് ഇവിടെയും ഈ പർവ്വതത്തിലും വന്യമുണ്ട്, എന്തുകൊണ്ട്, ധൂമമുള്ളതുകൊണ്ട് എന്ന് പറയുന്നു. ഇവിടെ നുപ പറഞ്ഞു ആത്മീയ വേദം സർവം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശ്രോതാവിനത് ബോധ്യപ്പെടണ്ടേ, എല്ലാം ആത്മാവാണ്. ഇനി എല്ലാം ആത്മാവാണെന്ന് ബോധ്യപ്പെട്ടാലും താനെന്താ? ആ പറയുന്നത് തന്നെ കുറിച്ചാണ് ആത്മാവെന്ന് പറയുന്നതെന്ന് ബോധ്യപ്പെടണ്ടേ? അപ്പൊ എല്ലാം ആത്മാവെന്ന് പറയുമ്പോൾ താൻ എല്ലാമാണെന്ന് ബോധ്യപ്പെടണ്ടേ? തന്റെ സർവാത്മഭാവത്തെ കുറിച്ചാണ് പറയുന്നത് ബോധ്യപ്പെടണ്ടേ? അപ്പൊ താൻ ഈ പരിച്ഛിന്നനായിരിക്കുന്ന അല്പബോധം ഉള്ള ജീവനല്ല എന്ന് മനസ്സിലാക്കണ്ട. തന്നെ സർവവ്യാപകനായി സർവാധാരമായി ഗ്രഹിക്കണ്ടേ? അതിനുവേണ്ടിയിട്ട് അങ്ങനെ ഗ്രഹിപ്പിക്കുന്നതാണ് ഇവിടുത്തെ നിഗമനം. അതാണ് ഈ ഭാഗം എന്നാ ഇവിടുത്തെ പറഞ്ഞാൽ പോരാ. ആത്മീയവേദ സർവം അറിയണം. താൻ തന്നെയാണ് സർവവും. അതാണ് അദ്വൈതം. താൻ വരെ മറ്റൊന്ന് വേറെ എന്ന് പറഞ്ഞാൽ അദ്വൈതമാകത്തില്ല. താൻ സത്യം, ഈ കാണുന്നതല്ല തന്നെ നന്യമായ മിഥ്യയായ ഒന്ന് എന്ന് പറഞ്ഞാൽ അദ്വൈതമാകത്തില്ല. മറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, എന്താണ് ആത്മീയ വേദം സർവം, ഇതെല്ലാം താൻ തന്നെയാണ്. ഒരു തരത്തിലും ഭേദത്തെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു നിഗമനം അതാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞതിനെ ഉറപ്പിക്കുന്നു എന്നുള്ളത്. ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ അതിനെ ഉറപ്പിക്കുകയാണ് എന്നാണ്. അന്യൊരു വ്യാഖ്യാതം ഈ ഭാഗത്തെ പഠത്തിൽ പ്രപഞ്ചൻ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഭർത്തൃഹരിയല്ല, ഭർത്തൃപ്രപഞ്ചൻ വൃത്തികാരനെന്ന് പറയും. ആ ദുന്ദുവി ദൃഷ്ടാന്ത ശ്രോതവ്യാർത്ഥമാകും വചനം. ദുന്ദുവി ദൃഷ്ടാന്തം എന്ന് പറഞ്ഞല്ലോ, ആ ദൃഷ്ടാന്തങ്ങൾ പറയുന്നത് വരെ വൃത്തികാരം പറയുന്നതാണ്. ഇവിടെ ശ്രോതവ്യോ സാത്മ ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസവ്യോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ശ്രോതവ്യമായ വിഷയത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. പ്രാങ് മധുബ്രാഹ്മണ മന്ദവ്യാർത്ഥം, മധുബ്രാഹ്മണം വരെ മന്ദവ്യത്തെക്കുറിച്ച് പറയുന്നു. ദുന്ദവി ദൃഷ്ടാന്തം വരെ ശ്രവണത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. മധുബ്രാഹ്മണം വരെ മനനത്തിലുള്ള കാര്യം പറയുന്നു. ഉപപത്തി പ്രദർശനേന അവിടെ യുക്തികളുള്ളതുകൊണ്ട് മധുബ്രാഹ്മണനാണ് നിധ്യാസനം. മധുബ്രാഹ്മണത്തിന് നിധ്യാസനം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആരംഭത്തിൽ ഈ ചർച്ച തുടങ്ങുന്നിടത്ത് എന്താണ്, ഒരിടത്ത് ശ്രവണം, പിന്നെ വേറൊരിടത്ത് മനനം, പിന്നെ മറ്റൊരിടത്ത് നിധ്യാസനം. അങ്ങനെയല്ല ഇവിടെ. ഇതെല്ലാം ഒരുമിച്ച് ഒരിടത്ത് തന്നെ സംഭവിക്കുന്നു. ശ്രവണം മനനം നിധ്യാസനം എന്ന് പറഞ്ഞു മൂന്ന് കാലത്തിലോ അല്ലെങ്കിൽ മൂന്ന് സ്ഥലത്തോ മൂന്ന് ഭാഗത്തോ ഒന്നുമല്ല. അങ്ങനെ കരുതുന്ന ഒരാളിലൂടെ ഭർത്തൃപ്രപഞ്ചനം എന്ന് പറഞ്ഞിരിക്കുന്നു. പലവണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു കാലത്തും ഒരു സമയത്ത് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നിനപേക്ഷിച്ച് മറ്റൊന്നിനിപ്പോൾ പ്രാധാന്യം വന്നേക്കും. പക്ഷെ മനനം കൂടാതെയുള്ള ശ്രവണം, ശ്രവണം കൂടാതെയുള്ള മനനം, ഇത് രണ്ടും കൂടാതെയുള്ള നിധ്യാസനം, അതുകൂടാതെ ഇത് രണ്ടും അങ്ങനെ ഒന്നില്ല, അങ്ങനെയും നിൽക്കത്തില്ല. ഭർത്തൃപ്രപഞ്ചം പറഞ്ഞ അതാണ്. ദുന്ദുവി ദൃഷ്ടാന്തം വരെ ശ്രവണം പറഞ്ഞു, അത് കഴിഞ്ഞ് മധുബ്രാഹ്മണം വരെ മനനം പറഞ്ഞു, ഇനി നിധ്യാസനം. സർവദാ വിദു യഥാഗമേന അവതാരിതം തർക്കത തദൈവ മന്ദവ്യം തഥാ തർക്കതോ മതം തസ്യ തർക്കാഗമാഭ്യാന്തസ്യ തഥൈവ നിധ്യാസനം ഗ്രഹീതി പ്രസംഗ നിധ്യാസന വിധി അനർത്ഥകേവ. ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രയുള്ളൂ. എന്താണ് യഥാഗമേന അവതാരിതം? ശ്രുതിയിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ചത് അതാണ് അവതാരണം. തർക്കഥസ്തഥൈവ മന്ദവ്യം, അതിനെ ആ തരത്തിൽ മനനം ചെയ്യുക. ശ്രവണം, മനനം, ഗ്രഹിക്കുന്നു, ധരിക്കുന്നു. എന്താ ഗ്രഹിച്ചിട്ട് നമ്മൾ ധരിക്കാതിരിക്കുന്നുണ്ടല്ലോ. ഗ്രഹിച്ച ഉടൻ തന്നെ ധരിക്കും. ഗ്രഹണധാരണകൾ ഒരേ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മനനം ആവശ്യമാണ്. അതും അപ്പോൾ സംഭവിക്കുന്നത് തർക്കതോ മതം തസ്യ തർക്കാഗമാഭ്യാം നിശ്ചിതസ്യ. അങ്ങനെ തർക്കാഗമങ്ങളിലൂടെ ഉറപ്പിക്കുന്നത് നിധ്യാസം, സംശയവാദികളെല്ലാം ദൂരീകരിച്ചുകൊണ്ട് അതിനെ നിശ്ചയിക്കുന്നു. ഇത് ഇപ്പോഴത്തെ നിധ്യാസന വിധത്തിലാണ്. അതുകൊണ്ട് ശ്രവണം വേറെ, മനനം വേറെ, പ്രത്യേകിച്ച് നിധ്യാസനം അങ്ങനെയൊന്നുമില്ല. തസ്മാത് പൃഥക് പ്രകരണ വിഭാഗം അനർത്ഥക. അതുകൊണ്ട് ഇവിടെ ഇത്ര വരെ ശ്രവണം, ഇത്ര വരെ മനനം, ഇത്ര അങ്ങനെയൊക്കെ പറയാറുണ്ട് പലരും. അതൊന്നും ശരിയല്ല. ഇതെല്ലാം ആന്തരികമായി മാനസികമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളാണ്, രീതികളാണ്. അത് ഈ ഗുരുവിന്റെ സംസ്കാരവും വാസനയും അനുസരിച്ച് ഗുരുവനിത് ഗ്രഹിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ അതിനെ സംബന്ധിച്ചുള്ള നിശ്ചയം ഉണ്ടാകും. ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇല്ലാതാകുന്നു. അതിനനുകൂലമായ യുക്തികൾ വരുന്നു, പ്രതികൂലമായ യുക്തികൾ പോകുന്നു, എല്ലാം ശ്രോതാവിൽ സംഭവിക്കുന്നു. അവൻ്റെ ഇതിനെ പ്രത്യേകം വേര് കിട്ടിത്തിരിക്കേണ്ട കാര്യമില്ല. ഇത്രയും ശ്രവണം, ഇത്രയും മരണം, ഇത്രയും നിത്യാസനം അവൻ്റെ ആവശ്യം. പൃഥക് നിത്യാസനം ഇതിൽ അനർത്ഥം. തസ്മാത് പൃഥക് പ്രകരണ വിഭാഗവും അനർത്ഥം അസ്മത അഭിപ്രായം. അതുകൊണ്ട് ഇവിടെ വേറെ വേറെ പ്രകടനങ്ങൾ, എങ്ങനെ ഇത് ശ്രവണം, ഇത് മനനം, ഇത് നിത്യാസനം, അങ്ങനെ ഇതിനെ വേർതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. തസ്മാത് പൃഥക് പ്രകരണ വിഭാഗവും അനർത്ഥം ഇത്തി അസ്മത അഭിപ്രായം. ഭാഷകാരം പറയുന്നു, എന്റെ അഭിപ്രായം ഇതാണ്. ഇതല്ലാതെ പലരും പലതും പറയുന്നുണ്ട്, അതിരിക്കട്ടെ. എന്റെ അഭിപ്രായം ഇതാണ്. അങ്ങനെ ഇവിടെ പ്രകരണത്തെ വിഭജിക്കരുത്. ഇത് ശ്രവണത്തിന് വേണ്ടി, ഇത് മനനത്തിന് വേണ്ടി, ഇത് നിത്യാസനത്തിന് വേണ്ടി, അങ്ങനെ തിരിക്കരുത്. ശ്രവണ മനന നിധ്യാസന, ശ്രവണ മനന നിധ്യാസനങ്ങളെ തിരിക്കണ്ട. ഞാൻ പറയുന്നു, ആ ഞാനിത് ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഇതെല്ലാം സംഭവിച്ചു. ശ്രവണ മനന നിധ്യാസനങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഗ്രഹിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. അവിടെ അജ്ഞാന സംശയ ഉപര്യങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു. സർവധാമീതു അധ്യായ ദ്വേശി അർത്ഥം അശ്വിൻ ബ്രാഹ്മണ ദിവസം അറിയതേ. അതുകൊണ്ട് രണ്ടധ്യായത്തിന്റെ അർത്ഥം അസ്മിൻ ബ്രാഹ്മണ ദിവസം ഹൃദയം മുമ്പ് വന്നു. ശ്രുതിയുടെ ക്രമം അനുസരിച്ച് മൂന്നാമത്തെ ബ്രാഹ്മണമാണ് ഇവിടെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഇവിടെ മതബ്രാഹ്മണത്തിൽ ഉപസംഹരിക്കുകയാണ്, ചുരുക്കി പറയുകയാണ്. ഇപ്പോൾ ഇത് കേവലം ഒരു തത്വം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ല. ശ്രോതാവ് സ്വയം അറിവായിരിക്കുന്നതുകൊണ്ട് ഇതിനെ അറിവായി നമ്മൾ പ്രകാശിപ്പിക്കുകയാണ് ശ്രുതി. അങ്ങനെ പ്രകാശിപ്പിക്കുമ്പോൾ, ശ്രുതി അങ്ങനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അവിടെ വരുന്ന വികല്പങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അങ്ങനെ ശ്രുതിയിൽ നിന്നും ബോധിച്ച കാര്യത്തിൻ്റെ ദൃഢതയ്ക്ക് വേണ്ടി മനനം നിധ്യാസനം. അതന്നെ ഇവിടെ ഉപസംഹരിച്ചിരിക്കുന്നു. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ കാര്യം എന്താണ്? ആത്മീയവേദം സർവം എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നു ഇതം സർവം ആത്മാ, ഇതെല്ലാം താൻ തന്നെയാണ് എന്നാണ് അതിന്റെ നേരർത്ഥം. ഇതെല്ലാം താൻ തന്നെയാണ്. ഈ ആത്മശബ്ദം തന്നെ ആൾക്കാർക്ക് ആശയക്കുഴപ്പത്തിലുണ്ട്. ആത്മാന്ന് പറഞ്ഞാൽ എന്തോ ഒരു വസ്തു, അല്ലെങ്കിൽ എന്തോ ഇനി പ്രാപിക്കേണ്ട ഒന്ന്, കണ്ടിട്ടും കേട്ടിട്ടില്ലാതെ എന്തോ ഒന്ന് നേടിയെടുക്കേണ്ട ഒരു സാധനം, അതാണ് ആത്മീയവേദം സർവം എന്ന് പറഞ്ഞാൽ. അല്ല, ആത്മീയവേദം സർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ താൻ ഇതൊന്നും അല്ല, അങ്ങനെയല്ല എന്റെ അടുത്ത്. ഇനി ഇതെല്ലാം ആയി മാറേണ്ടതാണ്, അങ്ങനെയല്ല. ആത്മാ അത് ഏകരസത്തിൽ ഏക സ്വഭാവത്തിൽ സദാ ഇരിക്കുന്നു. ആ ഏകരസത്തിലിരിക്കുന്ന, ഏക സ്വഭാവത്തിലിരിക്കുന്ന താൻ തന്നെയാണ് സർവവും, അതാണ്. അങ്ങനെ ഒരു അറിവിന് ഇതിനെ സംബന്ധിച്ചുണ്ടാവുന്ന താൻ ഏക സ്വഭാവത്തിലുള്ളതാണ്, ഏകരസത്തിലുള്ളതാണ് എന്ന വിഷയത്തെ സംബന്ധിച്ച് വരുന്ന അജ്ഞാനാദികളെല്ലാം ദൂരീകരിക്കാൻ കഴിയും. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. എങ്ങനെ, എന്തുകൊണ്ട് ദൂരീകരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ തൻ്റെ ആ ശ്രോതാവിൻ്റെ സർവാത്മഭാവം, അതാണ് ഇവിടെയും വ്യക്തമാകുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ പരസ്പര സാപേക്ഷ, ആ പരസ്പര സാപേക്ഷത്തെ ഗ്രഹിക്കണമെന്തിന്? ഇതിൻ്റെ സർവാത്മഭാവത്തെ, തൻ്റെ സർവാത്മഭാവത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അതിനടുത്ത് പറയുന്നത് ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മധു അസേ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു യസ്ഥായമസ്യാം പൃഥിവ്യാം തേജോമയോ അമൃതമയ പുരുഷോ യസ്ഥായം അധ്യാത്മം ശരീര തേജോമയോ അമൃതമയ പുരുഷോ അയമേവ സ യോയമയമാത്മാ ഇതം അമൃതം ഇതം ബ്രഹ്മ ഇതം സർവം ഇയം പൃഥിവി പ്രസിദ്ധ സർവേഷാം ഭൂതാനാം മധു സർവേഷാം ബ്രഹ്മാദിസ്തംഭപര്യന്താനം ഭൂതാനാം പ്രാണിനാം മധു കാര്യം മധു ഇവ മധു. ഈ പൃഥിവി പറയുന്നു പ്രസിദ്ധ, എല്ലാവർക്കും അറിയാവുന്നല്ല, ഓരോ ജീവനും അനുഭവ വിഷയമായി കൊണ്ടിരിക്കുന്ന ഈ പൃഥ്വി സർവേഷാം ഭൂതാനാം മധു. സർവേഷാം എന്ന് പറഞ്ഞ ബ്രഹ്മാതിസ്തംഭ പര്യന്താനാം, ഭൂതാനാം എന്ന് പറഞ്ഞ പ്രാണികളുടെ, സർവപ്രാണികളുടെയും മധുവാണ്. മധു എന്ന് വെച്ചാൽ തേനെന്നാണ്. ഇവിടെ എന്താർത്ഥം? കാര്യമാണ്. സർവപ്രാണികളുടെയും കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ മധു എന്ന് പറഞ്ഞത്? മധു ഇവ മധു പറയുന്നു, മധുവിനെ പോലെ, അതുകൊണ്ടാണ് മധു എന്ന് പറഞ്ഞത്. എന്താ മധുവിനെ പോലെ എന്ന് പറഞ്ഞു പറയുന്നു? യഥായുഗോ മധു അപൂപോ അനേകൈ മധുകരൈ നിർവർത്തിത ഇമയം പൃഥിവി സർവഭൂതൈർ നിർവർത്തിത. എങ്ങനെയാണോ ഏകോ മധു അപൂപ, മധു ഒന്നും എടുക്കാം, അല്ലെങ്കിൽ ആ തേനിച്ചയുടെ കൂടിനെ എടുത്താലും മതി, തേൻകൂട്. അത് എത്രയോ തേനീച്ചകൾ കൂടിച്ചേർന്നാണ് അതിനെ ഉണ്ടാക്കിയത്. അനേകേഹി മധുകരേഹി, തേനീച്ചകൾ മധുകര, അത് കൂടിച്ചേർന്നിട്ടാണ് നിർവർത്തിത നിർമ്മിച്ചത്. ആ തേൻ കൂടിന് അല്ലെങ്കിൽ തേനിന് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടിച്ചേർന്നുണ്ടാക്കിയതാണ്. ഏമം ഇയം പൃഥിവി സർവഭൂതയിൽ നിർവർത്തിത, അതുപോലെ ഈ പൃഥിവി ഈ പ്രാണികളെല്ലാം കൂടി ചേർന്ന് നിർമ്മിച്ചതാണ് സൃഷ്ടിച്ചതാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞത് പരസ്പര ഉപകാരി ഉപകാരക ഭാവത്തിലിരിക്കുന്നു. അപ്പൊ ഈ പൃഥിവി ആര് സൃഷ്ടിച്ചു? പ്രാണികളെല്ലാം കൂടി ചേർന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രാണികളുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ആ ജീവന് ഈ അബോധമായ അവസ്ഥയിൽ അവൻ അറിയത്തില്ല. ഇത് താൻ സൃഷ്ടിക്കുന്നു എനിക്ക് വേണ്ടി എന്ന് കരുതി ഓരോന്നിനും സൃഷ്ടിക്കുന്നു. പക്ഷെ അതങ്ങനെയല്ല, ഒന്നും ഒന്നിനു വേണ്ടിയല്ല, അനേക പ്രാണികളുടെ ഉപഭോഗത്തിന് വേണ്ടിയിട്ടാണ് സർവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിക്കുന്നവൻ അതറിയത്തില്ല. പക്ഷെ അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ആ നിയമത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ ഒരു പുസ്തകം അനന്തമായ ജീവന്മാരുടെ ഉപയോഗത്തിന് വേണ്ടി അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരണുവിനെ എടുത്താലും അങ്ങനെയായിരുന്നു. അത് ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം പ്രാണികൾ എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു അനുഭവിക്കുന്നു എന്നുള്ളത് ജീവന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്ന കാര്യമില്ല. വാസ്തവത്തിൽ അതങ്ങനെയാണ്. എന്താ ഈ ഒരു വസ്തുവിന് താൻ മാത്രമേ അനുഭവിക്കുന്നുണ്ടോ? അല്ല, നാനാ ജീവികളും നാനാ തരത്തിൽ. അപ്പോ ഇത് ഭോഗ്യമായിരിക്കുന്നത് ഓരോ പ്രാണിയുടെയും കർമ്മത്തിനനുസരിച്ചിട്ടാണ്. അതെങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സൃഷ്ടിയെ നടത്തുന്നു എന്നുള്ളത് ഒരു പ്രാണിക്കും അറിയാൻ വയ്യ. പക്ഷെ അതാണ് താൻ. എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് സർവപ്രാണികൾക്കും ഭോഗ്യമായിരിക്കുന്നു? എന്താ ഇതിനെ പരസ്പരം ബന്ധപ്പെടുത്തുന്നത്? നേരത്തെ പറഞ്ഞത് എവിടെയോ ജനിച്ച ഒരാൾ വന്ന് ഈ കസേരയിലിരിക്കുന്നതിന് എന്താ കാരണം? ഓരോ അംശവും അങ്ങനെ അനേക കർമ്മങ്ങളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചം. അതുകൊണ്ട് ഈ പൃഥ്വി സർവപ്രാണികളും ചേർന്ന് നിർമ്മിച്ചതാണ്. യഥയേകോ മധുഭൂ അനേകീർമധുഗരെ നിവൃത്തി ഏമയും പൃഥ്വി സർവേർ ഭൂതേ നിർവൃത്തി തഥ സർവാണി ഭൂതാനി പൃഥിവ്യൈ പൃഥിവ്യാഹ അസ്യാഹ മധുകാര്യം പറയുന്നു. അപ്പൊ പ്രാണികളെല്ലാം കൂടിച്ചേർന്നാണ് ഈ പൃഥ്വിയെ സൃഷ്ടിച്ചതെങ്കിൽ ഈ പൃഥ്വി തന്നെയാണ് തിരിച്ച് അവയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് പരസ്പരം സൃഷ്ടി സംഭവിക്കുന്നു എന്ന് പറയുന്നത്. തഥാ സർവാണി ഭൂതാനി പൃഥ്വി പൃഥിവ്യാഹ അസ്യാഹ ഈ സർവഭൂതങ്ങളും ഈ പൃഥിവിയുടെ മധുകാര്യമാണ്. ഈ പൃഥിവി ഇല്ലാതെ ഇതെല്ലാം ഉണ്ടാകും? ഇല്ലല്ലോ. അസ്യാഹ പൃഥിവ്യാഹ കാര്യം ഈ പൃഥിവിയുടെ കാര്യമാണ് സർവഭൂതങ്ങളും. അപ്പങ്ങനെ ഇത് പരസ്പരം യോജിച്ചിരിക്കുന്നു. നമ്മൾ സാധനം ധരിക്കുന്നത് ഒരു കാരണത്തിൽ നിന്ന് കാര്യം, കാര്യം ഒരിക്കലും കാരണത്തെ ഉണ്ടാക്കുന്നില്ലെന്നാണ്. സൃഷ്ടി അങ്ങനെയല്ല. അപ്പൊ സൃഷ്ടിയുടെ കാരണത്തെ അന്വേഷിക്കുമ്പോൾ വാസ്തവത്തിൽ കാര്യം വേറെ കാരണം വേറെ എന്നുള്ള ധാരണയിലാണ് അന്വേഷിക്കുന്നത്. എന്താ ഇതിന്റെ കാരണം? ഇവിടെ പറയുന്നതല്ല, ഈ കാര്യം തന്നെയാണ് കാരണമാകുന്നത്, കാരണം തന്നെയാണ് കാര്യവുമാകുന്നത്. അല്ല, ഇത് കാരണം മാത്രം ഇത് കാര്യം മാത്രം അങ്ങനെ സൃഷ്ടി വേർതിരിക്കാൻ പറ്റത്തില്ല. പ്രാണികളെല്ലാം ചേർന്ന് പൃഥ്വിയെ സൃഷ്ടിച്ചെങ്കിൽ ഈ പൃഥ്വി തന്നെയാണ് പ്രാണികളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ കാര്യകാരണഭാവം എങ്ങനെ നിൽക്കുന്നു? പരസ്പര സാപേക്ഷമായി. അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്, ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകവും മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നു. നമ്മൾ പറയും ഗ്രഹങ്ങളെല്ലാം പരസ്പരം ആകർഷിച്ച് നിൽക്കുന്നു എന്ന് സ്ഥൂലമായി പറയുന്ന പോലെ. അപ്പൊ ഇതിന്റെ ഈ സൃഷ്ടിയുടെ കാര്യവും കാരണവും സൃഷ്ടിക്കുള്ളിൽ തന്നെ, സൃഷ്ടിക്ക് പുറമെയല്ല. ഇത് സ്വയം കാര്യകാരണ രൂപത്തിൽ നിൽക്കുന്നു. ശരി, അതിന്റെ ഒരു ഭാഗം കാരണം, വേറൊരു ഭാഗം കാര്യം, അങ്ങനെയില്ല. ഏതു ഭാഗമാണോ കാരണമായിരിക്കുന്നത് അത് തന്നെ കാര്യമായിരിക്കുന്നു. ഏത് ഭാഗമാണോ കാര്യമായിരിക്കുന്നത് അത് തന്നെ കാരണമായിരിക്കുന്നു. സങ്കീർണമായി പരസ്പരം കാര്യകാരണ രൂപത്തിൽ നിൽക്കുന്നു. ഈ ജീവന്റെ ബുദ്ധിക്ക് പിടികിട്ടാത്തത് കൊണ്ടാണ് അതിന് സങ്കീർണമെന്ന് പറയുന്നത്. പക്ഷെ അത് സുസ്ഥിരമായ വ്യവസ്ഥയാണ്, അതുകൊണ്ടല്ലേ ഇതിങ്ങനെ നിലനിൽക്കുന്നത്. അതുകൊണ്ടല്ലേ ഇത് അങ്ങനെ നശിച്ചു പോ യാദൃശ്ചികമായി നശിച്ചു പോകാത്ത, അതുകൊണ്ടല്ലേ ഇതിനെ പരസ്പരം ദൃഢമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. സർവത്ര കാര്യകാരണ വ്യവസ്ഥ ഇങ്ങനെയാണ്. പ്രത്യേകിച്ചൊന്നിന് കാരണമെന്നോ പ്രത്യേകിച്ചൊന്നിന് കാര്യമെന്നോ പറയാൻ കഴിയില്ല. പരസ്പര ഉപകാരി ഉപകാരകഭൂതം. എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്? ഇതെല്ലാം ഒന്നിന്റെ സാന്നിധ്യത്തിൽ നിലകൊള്ളുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒന്നിന്റെ സാന്നിധ്യത്തിൽ ഇതെങ്ങനെ കാര്യകാരണ രൂപത്തിൽ വർത്തിക്കുന്നു? ആ ഒന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി. അതുകൊണ്ട് എന്താണ്, ആ ഒന്ന് തന്നെയാണ് ഇതെല്ലാം. അതാണ് അടുത്ത് പറഞ്ഞു വരുന്നത്. ഇതം അമൃതം, ഇതം ബ്രഹ്മ, ഇതം സർവം. ഈ ഇതിനെക്കുറിച്ച് പറയുകയാണ്. ഇത് തന്നെയാണ് അമൃതമായിരിക്കുന്നത്, ഇത് തന്നെയാണ് ബ്രഹ്മമായിരിക്കുന്നത്. ഇവിടെ പറഞ്ഞില്ല ഇയം പൃഥിവി, ഈ പൃഥിവി എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അത് പൃഥിവി മാത്രം എടുക്കേണ്ട, അടുത്ത് ഓരോന്നിനായിട്ട് എടുക്കും. ജലം, തേജസ്, വായു, ആകാശം, എല്ലാത്തിനും ചേർത്ത് പറയണം ഇതം അമൃതം. ഇതാണ് അമൃതമായിരിക്കുന്നത്. ഇതം ബ്രഹ്മ, ഇതാണ് ബ്രഹ്മമായിരിക്കുന്നത്. ഇതം സർവം, ഇത് തന്നെയാണ് സർവമായിരിക്കുന്നത്. ഇവിടെ രണ്ടായിട്ട് പിരിക്കാൻ കഴിയത്തില്ല. ഇത് കാരണം, ഇത് കാര്യം, ഇത് ബ്രഹ്മം, ഇത് പ്രപഞ്ചം, അങ്ങനെ പിരിക്കാൻ കഴിയില്ല. സർവവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പിരിക്കുന്നത്, വേർതിരിക്കുന്നത്? കാര്യവും കാരണവും എന്ന് പറഞ്ഞ പോലും വേർതിരിക്കാൻ വയ്യ. പിന്നെയാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭേദം ഇവിടെയില്ല? അതില് തേനീച്ച എങ്ങനെയാണോ തേനിനെ ഉണ്ടാക്കുന്നത്, അതുപോലെ ഇവിടെ പലത് കൂടിച്ചേർന്ന് പരസ്പര ഉപകാരിഭാവത്തിൽ ഇവിടെ കാര്യം സൃഷ്ടി സംഭവിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മധുശബ്ദം ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഇതിന് മധുബ്രാഹ്മണം എന്ന് പേര് വന്നത്. ശരി.